അടുത്തു വരുന്നത് പ്രദ്യു ശബ്ദം. ധാതൃശബ്ദം എങ്ങനെയാണ്? തൃതീയ മൂലം വരുന്നു. എന്തുകൊണ്ടാണ്? എന്താണ് ഭാഷിത പുംസ്കം എന്ന് പറഞ്ഞാൽ? അതുകൊണ്ട് രണ്ട് രൂപം വരും തൃതീയ മൂലം. സുലു സുലിനി സുലൂനി. അവിടെ എണ്ണു വരുന്ന ഓ സുബി സൂത്രമാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ തെറ്റിച്ചാണ്. ഏരനേകാച്ചു അസമ്യ ഊർവസി എന്ന് പറഞ്ഞു. അവിടെ സൂത്രം ഏതാണ്? ഓ സുബിയാണ്. അങ്ങനെ തന്നെ പറഞ്ഞത്. തെറ്റ് ശ്രദ്ധിച്ചായിരുന്നു ആരെങ്കിലും? ചിലരൊക്കെ ശ്രദ്ധിച്ചു പറഞ്ഞു, എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ല. ഏരനേകാച്ചു അസമി ഉർവസിയുടെ വൃത്തി എന്താണ്? അനുഭൂതി വർണ്ണ സ്വതന്തു അജാതോ സുബി എന്നുണ്ടോ അവിടെ? പിന്നെന്താ? പിന്നെന്താണ് പ്രത്യേകം? എന്നല്ലേ അവിടെ ഉള്ളൂ. ഇവിടെ പ്രത്യേകം എന്നല്ലേ ഉള്ളൂ. സുബി എന്നുണ്ടോ? പിന്നെന്താ? ഓ സുബിയിൽ സുബി എന്നുണ്ട്. അടുത്തു വരുന്നത് പ്രകൃഷ്ട ദ്യൗഹു യസ്മിൻ ദിനേ തദ്ദിനം. കാരണം ഒരു ഓകാരാന്ത ശബ്ദം, അതിനെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ശബ്ദത്തെ എടുത്ത് കാണിച്ചത്. ഒരു സമസ്തപദമാണ് പ്രകൃഷ്ട ദ്യൗഹു യസ്മിൻ ദിനേ. ഏതൊരു ദിവസമാണോ ആകാശം തെളിഞ്ഞിരിക്കുന്നത് ആ ദിവസത്തിന് എന്തു പറയും? പ്രദ്യു എന്ന് പറയും. ആകാശത്തിൽ മേഘങ്ങളൊന്നുമില്ല, നല്ല വെളിച്ചമുള്ള ദിവസമാണ് പ്രദ്യു. അതായത് പ്രദ്യോ ആണ് പ്രാതിപദികം. കൃത്തദ്ധിത സമാസ പ്രാതിസഞ്ജ വരുമ്പോൾ സൂത്രം വരുന്നു. ഹ്രസ്വ നംസക പ്രാതിപദിസ്യ പ്രാരഹർസമെന്നു. വർഷം വരുമ്പോ പ്രദ്യോ ഓകാരമാണ്. ഓകാരത്തിനും ഔകാരത്തിനും ഹ്രസ്വം വന്നു കഴിഞ്ഞാൽ ഉകാരം വരും. ഏകാരത്തിനും ഐകാരത്തിനും ഹ്രസ്വം വന്നു കഴിഞ്ഞാൽ ഇകാരം വരും. പക്ഷേ നേരത്തെ പറഞ്ഞു എന്താണോ? ഏചാമപി ദ്വാദശ തേഷാം ഹ്രസ്വഭവാദ് എന്ന് പറഞ്ഞു. ഏച്ചുകൾക്കും ഭേദം ദ്വാദശ ഭേദമാണ്. പക്ഷെ പറഞ്ഞു അവയ്ക്ക് ഹ്രസ്വമില്ലെന്ന് പറഞ്ഞോ? പക്ഷെ ഇവിടെ ഇപ്പോ ഓകാരത്തിനും ഔകാരത്തിനും ഹ്രസ്വം വിധിച്ചാൽ ഉകാരവും ഏകാരത്തിനും ഐകാരത്തിനും ഇകാരവും വരും. അങ്ങനെ വിധിക്കുന്ന ഒരു നിയമസൂത്രമാണ് അടുത്തു പറയുന്നത്. ഓകാരത്തിന് ഉകാരം ആണ് വരേണ്ടത് ഹ്രസ്വം വിധിച്ചാൽ എന്ന് പറയുന്ന ഒരു നിയമം, നിയമസൂത്രമാണ്. ഏച ഇക് ഹ്രസ്വാദേശേ ആദിശ്യമാനേഷു ഹ്രസ്വേഷു ഏച ഇക്കേവസ്യാത് ആദിശ്യമാനേഷു ഹ്രസ്വേഷു എന്ന് വെച്ചാൽ ഹ്രസ്വം ആദേശ്യമായി വരുമ്പോൾ ഏതിന്? ഏച ഏച്ച എന്ന് പറയുന്നത് എത്രയുണ്ട്? ഏ ഓ ഐ ഔ അതിലെന്തു വരണമെന്നാ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഇക്ക്. ഇക്ക് എത്രയുണ്ട്? ഓ, ഋലുവിന്റെ ആവശ്യം ഇവിടെ ഇല്ല. കാരണം എന്തുകൊണ്ട്? ഇവിടെ ആകെ ഏച്ചിൽ വരുന്നത് എ ഐ പിന്നെ ഓ ഔ. അപ്പോ സൂത്രം പറയുന്നത് ആദിശ്യമാനേഷു ഹ്രസ്വേഷു, ഹ്രസ്വം ആദേശമായി വരുന്നിടത്ത് ആ ആദേശം ഏച്ചഹ ഏച്ചനാണെങ്കിൽ അതിന് ഇക്കേ വരത്തുള്ളൂ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ ഐ കണ്ടതാലു ഓ ഔ കണ്ടോഷ്ടം, അതിന് എ ഐക്ക് എന്ന് പറയുന്നത് സന്ധ്യക്ഷരങ്ങളാണ് അല്ലേ. അപ്പോൾ അവിടെ ആ ഈ വന്ന എ വന്നു, മറ്റിടത്തും ആ എ ഐ വരുന്നു, അവിടെയും ഉണ്ട് ഈ ഓവിലും ഉണ്ട് ഊ, അവലും ഒരു ഓവലും അതിലും ഉണ്ട് ഊ. അപ്പോൾ ഇവിടെ ആയ ഒഴിവാക്കണം, എ ഐക്ക് ഈയും എടുക്കണം, ഓ അവന് ഊ എടുക്കണം. കാരണം ഈയുടെ സ്ഥാനം എന്താണ്? താല്. എ ഐയിലും എന്തുണ്ട്? താല്. ഊവിൻ്റെ സ്ഥാനം ഓഷ്ടം. ഓ അവലും എന്തുണ്ട്? ഓഷ്ടം. പിന്നെ അതിൽ അധികമായിരിക്കുന്ന ആയാണ്. അതിനെങ്ങനെ ഒഴിവാക്കും? ഈ സൂത്രത്തിൽ വിധിച്ചിരിക്കുന്നതിൽ നിന്നും ആയ എങ്ങനെ ഒഴിവാക്കും? ഇക്കെന്ന് പറഞ്ഞപ്പോൾ ആയി വരത്തില്ല. അപ്പൊ മുമ്പ് പറഞ്ഞ് ശരിയാണ്, തേഷം ഹ്രസ്വഭാസ്വം ഇല്ലെങ്കിലും ഏച്ചന് ഹ്രസ്വത്തെ വിധിച്ചു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ നേരിട്ട് ഹ്രസ്വമില്ല, എന്തെടുത്തോണം? ഈ ഓടണം. അപ്പൊ ഇവിടെ പ്രാതിപതികം എന്ന് പറയുന്ന പ്രദ്യോ, അത് ഓർക്കണം, ഓകാരാന്തമാണ്. പ്രദ്യോ എന്ന് പറയുന്ന ഓകാരാന്തം. അതിൻ്റെ പരത്തിൽ സൂവും അമ്മും വരുന്നു. അവിടെ എന്ന് പറയുന്നു, ഹ്രസ്വം നമസ്കെ, ഹ്രസ്വം വന്നു, ഉകാരം വന്നു, സമോർ നമസക, ലുക്കം വന്നു. പ്രദ്യു പ്രദ്യു പ്രദ്യുനി എന്താ വന്നത്? നമസക. സി വന്നു, ഗോജി വിഭക്തി ഒന്നും വന്നു, പ്രദ്യുനി. അടുത്ത് ജസ്റ്റസോഹി ശ്രീ സർവനമസ്ഥാനം, യുഗോജി വിഭക്തി ശ്രീ സർവനമസ്ഥാനം, സർവനാമസ്ഥാനജ സംബുദ്ധു ദീർഘം. പ്രദ്യൂനി പ്രദ്യു പ്രദ്യുനി പ്രദ്യൂനി സംബോധനയിൽ രണ്ടു രൂപം വരും. അടുത്ത് തൃതീയയിൽ സൂത്രം ഏതാ വരുന്നത്? പ്രദ്യുന പ്രദ്യുഭ്യാം. ഇവിടെ തൃതീയാദിഷു ഭാഷിത പുംസ്കം പുമ്പത് കാലവസ്യ പറയുന്ന എന്താണ്? ഈ ശബ്ദം പുല്ലിംഗത്തിലും നംസകലിംഗത്തിലും ഒരേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുവരും? തൃതീയ മുതൽ വരും. അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പ്രാതിപതികം എന്താവും? പ്രദ്യോട്ടാന്നിരിക്കുമ്പോൾ സൂത്രം വരും. പ്രദ്യോട്ടാന്നിരിക്കുമ്പോൾ ഏത് വരും? ഏച്ചോയവായ. അപ്പൊ എങ്ങനെ വരും? അവ ആദേശം വന്നിട്ട് പ്രദ്യുവ എന്നാണോ? പ്രദ്വ എന്നാണോ? പ്രദ്യവ പ്രദ്യവ എഴുതി കാണിച്ചു കൊടുക്കും, എല്ലാവരുടെയും സംശയം തീരട്ടെ. ഓകാരത്തിന് അപാദേശം വരുമ്പോ ഇനി പുമദ്ഭാവം വരാത്ത പക്ഷത്തിൽ പ്രദ്യുഭ്യാം പ്രതിഭി ചതുർത്ഥിയില് പ്രദ്യുനെ പ്രദ്യുഭ്യാം പ്രതിഭ്യ ചതുർത്ഥി തന്നെ പുനരുദ്ഭാവം വരുമ്പം പ്രദ്യവേ പ്രതിഭ്യാം പ്രതിഭ്യ പഞ്ചമിയില് പുമദ്ഭാവം വരാത്തപ്പോ നമ്മ വരുമ്പോ പ്രദ്യുനഹ പ്രതിഭ്യാം പ്രതിഭ്യ ഷഷ്ടിയില് നമ്മ വരുമ്പോ പ്രദ്യുനഹ പ്രദ്യുനോഹോ എങ്ങനെ എന്തുകൊണ്ട് വസുമദ്യാവിനൊട്ട് എങ്ങനെ വരും നോബാചുര പ്രജ്യോദ്ഭാവ്യോ നൊട്ട് പൂർവ് പ്രവിഷേധന നാം ഇതിർഹം പ്രദ്യൂനാം സപ്തമീകവനത്തിൽ പ്രദ്യുനി പ്രദ്യുനോഹോ പ്രദ്യുഷ ഇനി പഞ്ചമീകവനത്തിൽ പുമദ്ഭാവത്തില് പ്രദ്യു അസന്നിരിക്കും എന്തുവരും എന്തുവരുന്നു എന്താ വരുന്നത് പ്രദ്യോ അസന്നിരിക്കുമ്പോ ആണോ മസിങ് അസോസ്ഥ പൂർവരൂപ ഏകാദേശമായിട്ട് വരും പ്രദ്യോഹോ പ്രദ്യോഹോ ശ്രദ്ധിച്ചിരിക്കണം ചിലപ്പോ എനിക്കും തെറ്റിപ്പോകും ഷഷ്ടി അതിന് പ്രദ്യോഹോ ഷഷ്ടി ദിവനത്തിൽ ഷഷ്ടി ദിവനത്തിൽ പ്രദ്യവോഹോ ഷഷ്ടിഭുവനത്തിൽ പ്രദ്യോ ആന്നിരിക്കുമ്പോ പ്രദ്യോ ആന്നിരിക്കുമ്പോ അയച്ചു വായോ വന്നിട്ട് പ്രദ്യവാം സപ്തമി ഏകോപനത്തിൽ പ്രദ്യോ അംഗീകരിക്കുമ്പോ സൂത്രം വരുന്നു വിശേഷിച്ച് എന്തുവരുന്നു പ്രദ്യവി പ്രദ്യവോഹോ പ്രദ്യോഷ ഇങ്ങനെ രണ്ട് രൂപം പറഞ്ഞെങ്കിലും ലഘുസിദ്ധാന്തം മുതൽ ഒരു രൂപയെ കൊടുത്തിട്ടുള്ളൂ. അതിന് കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിന് രണ്ടഭിപ്രായമുണ്ട്. രണ്ടഭിപ്രായം ഇവിടെ വർഷോ നംസകേ പ്രാതിപതീയസ്യ എന്ന് പറയുമ്പോൾ പ്രദ്യൂന്നായി ഉകാരാന്തമായി നംസകലിംഗത്തിൽ ഉകാരാന്തത്തിന്റെ പ്രക്രിയ പോകുന്നു. പുല്ലിംഗത്തിൽ വരുമ്പോഴോ ഓകാരാന്തമായി. അപ്പോൾ ഉകാരാന്തവും ഓകാരാന്തവുമായതുകൊണ്ട് ഇത് രണ്ട് ശബ്ദങ്ങളാണ്. അതുകൊണ്ട് രണ്ടിടത്തും അർത്ഥം ഒന്നാണെങ്കിലും ശബ്ദം വേറെയാണ്. ഭാഷ നംസകം എന്താ പറയുന്നത്? ശബ്ദം ഒരു ശബ്ദത്തിന്റെ അർത്ഥം തുല്യമായാല് ഭാഷ ദൂസ്കം വരത്തുന്നാണ്. ഒരു ശബ്ദം അതിന്റെ ഭാഷ ദൂസ്കം ആകണമെങ്കിൽ അർത്ഥം പുല്ലിംഗത്തിനും നവസകത്തിനും തുല്യമായിരുന്നു. ഉദാഹരണം നമ്മളീ പഠിച്ച ശബ്ദങ്ങളല്ല. പക്ഷെ ഇവിടെ ശബ്ദം രണ്ടാണ്, ഒന്ന് ഉകാരാന്തവും മറ്റൊന്ന്. അതുകൊണ്ട് തന്നെ ഭാഷ ദൂസ്കമായി കണക്കാക്കാൻ പാടില്ല എന്ന് പറയുന്ന പക്ഷം നമുസലിംഗത്തിൽ പ്രദ്യോ പ്രാതിപതികം. പക്ഷെ ഇവിടെ ശബ്ദം എന്തായി മാറി? പ്രദ്യോ എന്നായി. ഉകാരാന്തത്തിന്റെ രൂപമല്ലേ ശ്രദ്ധിക്കുന്നത്? ആ സൂത്രം ഒന്ന് മാറി മാറിയതുകൊണ്ടാ പറയുന്നു. പ്രാതിപതികം കൊണ്ട് മാറുന്നു, പിന്നെ ആരാ വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ മാറാൻ? പ്രാതിപതികം ഉപകാരാന്തോ മാറിയില്ലേ? പ്രസവോ നമുസകേ, ബാക്കി എന്താണ്? പ്രാതിപതിക പുല്ലിംഗത്തിൽ എന്താണ്? അവിടെ എന്തന്തം? ഇവിടെ ഉകാരാന്തം. അപ്പൊ ശബ്ദം രണ്ടും എങ്ങനെ ഒന്നാകും? ഒന്നാക്കാൻ വല്ല വഴിയും പഠിച്ചിട്ടുണ്ടോ? എന്താണ് അങ്ങനെ വരുന്ന പക്ഷത്തിലാണ് നമ്മളിപ്പോ രണ്ട് രൂപം ഉണ്ടാക്കിയത്. ഏകദേശ ഉപകൃതം അനന്യവത്തം എന്ന് പറയാമെങ്കിൽ ചില ആചാര്യന്മാർ ചോദിക്കുന്ന എന്തുകൊണ്ട് രണ്ട് രൂപ ആയിക്കൂടാ? എന്നുവെച്ചാൽ രണ്ടും ഒന്ന് തന്നെ. ഏകദേശ ഉപകൃതം അനന്യവത്തം എന്നുള്ള രീതിയിൽ രണ്ടിനെയും ഒന്നായി സ്വീകരിച്ചാൽ രണ്ട് രൂപം വരാം, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പക്ഷെ ലഘുസിദ്ധാന്തോതിയിൽ ഒന്നേ കൊടുത്തിട്ടുള്ളൂ, ബാലന്മാരെ അധികം ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി. ഇതുപോലെയാണ് ഇനി വരുന്ന എല്ലാ ശബ്ദങ്ങൾക്കും, പ്രടി സുനു ഈ ശബ്ദങ്ങൾക്കെല്ലാം ഇതുപോലെ തന്നെ ലഘുസിദ്ധാന്തോതി കൊടുത്തിരിക്കുന്ന അനുസരിച്ച് ഒരു രൂപം, എന്നാൽ രണ്ട് രൂപം ആകാം എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. മാധവീയ ധാതുവൃത്തി എന്ന് പറയുന്ന ധാതുക്കളുടെ വ്യാഖ്യാനം എഴുതിയ ആളാണ് മാധവാചാര്യൻ, അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പുമ്മത്വം വരത്തില്ല എന്ന്. ബാക്കി പല വ്യാഖ്യാതാക്കളും പുമ്മത്വം വരുന്ന പക്ഷം മാധവീയ ധാതുവൃത്തി എന്ന് പറയുന്ന എഴുതിയ മാധവാചാര്യരെയാണ് വിദ്യാരണ്യസ്വാമി എന്ന് പറയുന്നത്, അങ്ങനെയാണെന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അടുത്ത് പ്രകൃഷ്ട രാഹ യസ്യ കുലസ്യ തത് കുലം ആണ് ഇവിടെ പ്രരി. രൈ ശബ്ദമാണ്, രൈ ശബ്ദത്തിന്റെ പ്രഥമേകവനത്തിൽ രൂപം അങ്ങനെ വരുന്നു. സൂത്രം ഏതാണ്? രായോബലി ആത്മൻ, അതാണ് ഇവിടെ പ്രകൃഷ്ട രാഹ യസ്യ കുലസ്യ. ആ കുലത്തേണെന്ന് പറയുന്നത് ഇവിടെ കുലം എന്നാ പറയുന്നത്? നമസ്സമാക്കാൻ വേണ്ടിട്ട്. അപ്പൊ പ്രരയിന്നിരിക്കുന്നിടത്ത് ഏത് സൂത്രം പ്രവർത്തിക്കും? ഹർസു നമസ്സകേ പ്രാതിപതി യസ്യ. ഹർസും ഇരിക്കുമ്പോ സൂത്രം വരും? ഏ ജൈ ഹ്രസ്വ ആദേശ ഹർസും എന്നാൽ ഐക്കേത് വരും? ഈ വരും പ്രരി. അപ്പൊ പ്രരൈ എന്നിരുന്ന എന്തായി മാറി? പ്രരി എന്നായി. ഇനി ബാക്കി എളുപ്പമാണ്. പ്രരി പ്രരിണി പ്രരിണി പ്രരി പ്രരിണി പ്രരിണി ബാക്കി ബാക്കി നിങ്ങൾ പറഞ്ഞോളൂ. പ്രരിണ ആ അവിടെ ശ്രദ്ധിക്കണം. ഇവിടെ പ്രരീഭ്യാം എന്നിരിക്കുമ്പോ പ്രരീഭ്യാം പോരെന്നാ പറയുന്നത്. എന്തുകൊണ്ട്? ഏകദേശ വേർതം അനന്യവത് രായോഹലി പ്രകാരം വരുന്ന ആത്വം ഇവിടെയും വരാം. അങ്ങനെയാണെങ്കിൽ ചോദിക്കും, പ്രരി എന്നിടത്ത് എന്തുകൊണ്ട് ആത്വം വന്നില്ല? സമൂഹം നമസ്കാദ് ലുക്ക് വന്നു കഴിഞ്ഞാൽ എന്നാലും മതാംഗസ്യം നിഷേധിച്ചു കൊണ്ട് അവിടെ വരുന്നില്ല. പക്ഷെ ഇവിടെ വരാം. അങ്ങനെ ആത്വം വരാം. ഏകദേശ ഊർജം അത് രൂപങ്ങൾ എങ്ങനെയോ അതിനനുസരിച്ച് നിയമം. ആ നിയമം അനുസരിച്ച് രൂപമല്ല നമ്മൾ തുടങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രരാഭ്യാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശ ഊർജം പ്രരാഭ്യാം പ്രരാഭി ചതുർത്ഥിയിൽ പ്രരണെ പ്രരാഭ്യാം പ്രരാഭ്യ പ്രണ പ്രണോഹോ അവിടെ പ്രരി ആമെന്നിരിക്കുമ്പോ എന്തുവരും? ഹ്രസ്വനദ്യാവോ നൊട്ടു വരുമോ? എങ്ങനെ വരും? ത്രിജോദ്ഭാവേഭ്യോ നുട്ട് വന്ന് പ്രരി നാന്നിരിക്കുമ്പോ ആത്തും വന്നൂടെ. നാം ഇരിക്കുമ്പോ ഹല്ലല്ലേ പരത്തിയിരിക്കുന്നു. അങ്ങനെ പ്രരി എന്നുള്ളിടത്ത് പരത്തിൽ നാ ഇരിക്കുമ്പോ പ്രരിക്കാത്തും വന്നൂടെ എന്നാണ് എന്താ പറഞ്ഞത്? വ്യക്തിയാണ്. പ്രരി എന്ന് പറയുന്നത് ഏകദേശം പ്രകാരമാണ് നേരത്തെ ആത്വം വന്നു. അപ്പൊ ഇവിടെയും ആത്വം വരാം. പരത്തില് ഇരിക്കുന്ന വ്യക്തിയാണ് തദാഗമാഹ തദ്ഗുണീഭൂത തദ്ഗ്രഹണേന ഗ്രഹീന്തേ, എല്ലാം പരത്തിലുണ്ട്, അലാദിയാണ്. എന്തുകൊണ്ട് വന്നില്ലെന്നാണ് ചോദ്യം. പരത്തില് പൂർവ്വത്തിലാത്വം വന്നുകൂടി പ്രരാഭ്യ വന്നു വന്നപോലെ ഇവിടെയും വന്നുകൂടി എന്നാ ചോദിക്കുന്നു. എന്തുകൊണ്ട് വന്നുകൂടാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെ പറഞ്ഞാൽ മതി, പറയുന്നത് ശരിയല്ലേ? സന്നിപാത പരിഭാഷയ്ക്ക് വിരോധം വരും. സന്നിപാത ലക്ഷണോ വിധിര നിമിത്തം തദ്വിഘാതസ്യ. ഈയെ ആശ്രയിച്ചിട്ടാണ് എന്ത് വന്നത്? നുമ്മ്. ആ നുമ്മ് ഈയുടെ വിഘാതകമാകാൻ പാടില്ല. സന്നിപാത പരിഭാഷ വിരോധം വരുന്നുണ്ട്, അവിടെ ആത്വം വരുന്നില്ല. പ്രരി നാം നിരിക്കുന്നിടത്ത് പിന്നെ എന്തുവരും? നാം. അപ്പോ സന്നിവാദ പരിഭാഷയ്ക്ക് വിരോധം വരത്തില്ലേ? ഏത്? എന്തുകൊണ്ട്? നാമി. നാമി എന്ന് പറയുന്നത് വിധി സാമർത്ഥ്യ, വിധിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വരും. ഇല്ലെങ്കിൽ പിന്നെ നാം എവിടെയെങ്കിലും പ്രവർത്തിക്കുമോ? ഇപ്പൊ രാമനാം, അവിടെ നാമി പ്രകാരം ദീർഘം വന്നു കഴിഞ്ഞാൽ അവിടെ നൊട്ടെങ്ങനെ വന്ന്? ഹ്രസ്വം അധ്യാപോ, ഹ്രസ്വത്തെ ആശ്രയിച്ചാണ് നൊട്ട് വന്നത് അല്ലേ? ഹ്രസ്വത്തെ ആശ്രയിച്ചിട്ടാണ് നൊട്ട്. നാമി ദീർഘം വന്നാൽ എന്തുവരും? ഹ്രസ്വം അവിടെ ഇരിക്കുമോ? പോകും. അപ്പൊ ഏതൊരു ഹ്രസ്വത്തെ ആശ്രയിച്ചിട്ടാണോ നൊട്ട് വന്നത്, ആ നൊട്ട് ആ ഹ്രസ്വത്തിന്റെ നാശത്തിന് നിമിത്തമായാൽ അത് സന്നിവാദ പരിഭാഷയ്ക്ക് വിരോധം വരും. പക്ഷെ അവിടെ വരുന്നു. എന്തുകൊണ്ട്? അങ്ങനെ വിധാന സാമർത്ഥ്യ, വിധാന സാമർത്ഥ്യ സന്നിവാദ പരിഭാഷയെ അവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഈ നാമി സൂത്രത്തിന് ഒരിടത്തും പ്രവർത്തിക്കാൻ ഒക്കില്ല. എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു അവിടെയൊക്കെ അത് പൂർവത്തിന് ദീർഘം വരുത്തും. അപ്പോ എന്താണ് വിധാന സാമർത്ഥ്യ? നാമി വരുന്നുള്ളത് സന്നിവാദ പരിഭാഷ വരത്തില്ല. സന്നിവാദ പരിഭാഷ അനിത്യവുമാണ്, അതിന് ജ്ഞാപകവും വന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു. അത് ഏത്വത്തിന്റെ പറഞ്ഞു എന്നറിയത്തില്ല. കഷ്ടായ ക്രമണേ എന്ന് പറയുന്ന സൂത്രം ഞാപകമാണ്. അത് നിങ്ങൾ പഠിച്ചിരിക്കില്ല. കഷ്ടായ ക്രമണേ പറഞ്ഞായിരുന്നു. രാമായ, അത് തന്നെ കഷ്ടായ സൂത്രം. അപ്പോ ഇവിടെ എങ്ങനെ വരുന്നു? രൂപം പ്രരീണാം, പ്രരീണി പ്രണോഹ പ്രരാസു, അതും കഴിഞ്ഞു. അടുത്ത് സുൻ, സു, സു, ശോഭന, നൗഹു, യസ്മിൻ കുലേ, ഏതൊരു കുലത്തിലാണോ നല്ല വള്ളമുള്ളത്. നൗ ബോട്ട്, വള്ളം. ഏതൊരു കുലത്തിലാണോ ഉള്ളത് ആ കുലത്തിനെ എന്ത് പറയും? സുനു. സു നൗ എന്നിരിക്കുമ്പോ സൂത്രം വരും. ഹ്രസ്വ നംസകെ പ്രാതിപദികസ്യ, ഹ്രസ്വം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഹ്രസ്വാദേശേ, ഹ്രസ്വം വന്നു. സുനി, സുനു, ബാക്കി സുനുനി സുനോനി. നേരത്തെ പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഹേ സുനോ ഹേ സുനു സുനുനി സുനൂനി സുനുന ഏ സൂത്രം വന്ന് സുനുന സുനുഭ്യാം സുനുഭി സുനുനേ സുനുഭ്യാം സുനുഭ്യ സുനുന സുനുഭ്യ സുനുന സുനുനോ സുനൂനാം. അവിടെ എന്തു വന്നു? നുമചര ത്രിജ്യോദ്ഭാവിഭ്യോ നുട്ട് പൂർവപ്രക്ഷേധേന. ബാക്കിയുള്ളിടത്തെല്ലാം നകാരം വന്നെങ്ങനെ? യുഗോജീവ ഭക്ത നുമ്മന്നു സുനിനി സുനുനോഹോ സുനുഷു തീർന്നു. ത്യജന്ത നംസലിംഗാഹ. പജന്തത്തിലെ പുല്ലിംഗം പഠിച്ചിട്ടുണ്ടോ? അത് പറഞ്ഞില്ല. അതിന് തർക്കമുള്ളതുകൊണ്ട് സിദ്ധാന്ത് തോന്നിയാലും അതങ്ങ് വിട്ടു. നമ്മളായിട്ട് പിന്നെ എന്തിനാ തർക്കിക്കാൻ പോകുന്നു? സാധ്യതയുണ്ട്. രണ്ടു രൂപം വരാം. യോഗദേശപൂർത്തം അനന്യമത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതും വരാം. ഇപ്പൊ പുല്ലിംഗം സ്ത്രീലിംഗം നംസകലിംഗം മൂന്ന് ലിംഗത്തിലും അചന്തങ്ങൾ എന്ന് പറയുമ്പോൾ ആയുവോ ഋകൾക്ക് ഏവോ അയ്യോ വരെയുള്ളതിൽ ഋകാരത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ല. പഠിച്ചാൽ പഠിച്ചു ഋല്ല. അത് കൃത്രിമമായി ശബ്ദം ഉണ്ടാക്കിയാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ പ്രത്യേക ശബ്ദം വിരളമായതുകൊണ്ട് ഈ മൂന്ന് ഇതിലും ഇതിൻ്റെ പ്രക്രിയകൾ മനസ്സിലാക്കിയവർ എങ്ങനെയാണ് പ്രക്രിയകൾ എന്നുവെച്ചാൽ ഒരു സൂത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലായവർക്ക് ഓർമ്മ ഇല്ലെങ്കിലും സൂത്രങ്ങളുടെ പ്രവൃത്തി മനസ്സിലാക്കിയവർക്ക് ഇനി ലഘു സിദ്ധാന്തമതി എന്ന് പറയുന്നത് ഒന്നും പഠിക്കാനില്ല. അത്ര നിസാരമാണ് എന്നർത്ഥം. പിന്നെ ഇതിലെ പ്രക്രിയകൾ ഓർമ്മയുള്ളവർക്ക് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഈ സൂത്രങ്ങൾ പലതും ആവശ്യമായിട്ട് വരും. കഴിഞ്ഞ സൂത്രങ്ങൾ അവസാനം വരുമ്പോൾ എല്ലാ സൂത്രവും വീണ്ടും ആവശ്യമായിട്ട് അവസാനം ചെല്ലുമ്പോൾ. ഇപ്പോൾ സൂത്രങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള രീതി എന്ന് മനസ്സിലായ മുമ്പോട്ട് കണ്ണും അടച്ചുകൊണ്ട് പോകാം, ചെവി മാത്രം അടയ്ക്കരുത്. അടുത്ത് വരുന്ന ഹലന്ത പുല്ലിംഗങ്ങളാണ്. അത് ഇവിടെ മുതൽ തുടങ്ങും. ഹയവരട്ടിലാണ് ഞമ്മങ്ങളെ തമ്മിൽ ജഭഞ്ഞ് ഘടദശ് അങ്ങനെ പോകും. ഈ അജന്തത്തിൽ വന്നതെല്ലാം അച്ഛന്തിയാണ് വന്നിരിക്കുന്ന കൂടുതലും. ഹ്രസ്വാദേശയ സൂത്രം വന്നത് ഹലന്തത്തില് വരുന്നതല്ലേ സന്ധിയായിരിക്കും പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ രാമസു എന്നിരിക്കുന്നിടത്ത് സസജുഷു വന്നില്ലേ എന്ന് ചോദിക്കും. അതൊക്കെ വന്നിട്ടുണ്ട്, വിസർഗസന്ധിയൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും പ്രധാനമായും അവിടെ വന്നതല്ല ഏതാണ്? സുപ്പ് വരുമ്പോൾ, സുപ്പ് പരത്തി വരുമ്പോൾ കൂടുതലും വരുന്നത് അച്ഛ. അതുകൊണ്ട് അവിടെ ഒരു ഗുണമുണ്ടായി. അതായത് ഹലാദി വിഭക്തി പരത്തിലിരിക്കുമ്പോൾ ആദ്യം സൂത്രങ്ങൾ പ്രവർത്തിക്കാനില്ല, പലയിടത്തും ഇല്ല. അല്ലെ, ഇവിടെ ഇപ്പൊ തന്നെ എന്താണ് സുനുഭ്യാം എന്തെങ്കിലും പ്രവർത്തിച്ചോ? ഇല്ല. പക്ഷെ ഇനി വരുന്നിടത്ത് അങ്ങനെയല്ല. അജാതി പ്രത്യം പരത്തി വരുമ്പോൾ അധികം പ്രവർത്തിക്കാനില്ല, കൂട്ടിച്ചേർത്താൽ മതി. പക്ഷെ ഹലാദി വരുമ്പോൾ അവിടെ സൂത്രങ്ങൾ പ്രവർത്തിക്കും. പദാന്തത്തിൽ വരുന്ന സൂത്രങ്ങൾ പ്രവർത്തിക്കും. അപ്പൊ ഇനി വരുന്ന ഭാഗത്തിലേക്ക് നമ്മൾ ഹൽസന്ധി എല്ലാം ഓർത്തിരിക്കണം. പ്രധാനത് ആയിട്ടുള്ളതേ വരത്തുള്ളൂ. പ്രക്രിയ ഇതിനെ അപേക്ഷിച്ച് എളുപ്പമാണ്. എന്തായാലും യൂസ്ത്രാക്യു നദി നൈയോങ്ങോങ് സ്ഥാനവാസ്ത്രി അജിഷ്ണു ധാതുബ്രാഹ്മ്യോരിയോങ്ങോ നിരിഹ്രസ്വശ്ച ഓസ്വപി ഏരനേകാച്ച അസ്മീകൃത. ഈ സൂത്രങ്ങളെല്ലാം കൂടെ കിടന്നൊരു കുഴച്ച് മറച്ചിലുണ്ട് ചില സ്ഥലങ്ങളിൽ. ധാതുത്വം, യങ്ങുങ്ങിന്റെ പ്രാപ്തി, അത്തരം പ്രശ്നങ്ങളൊന്നും ഇവിടെയില്ല. അങ്ങനെയുള്ള കുഴഞ്ഞും പറയുന്ന സംഗതികളൊന്നുമില്ല. എന്നാൽ ഇവിടെ ഒരുത്തൻ വരും, അത് വരുമ്പം പറയാതെ തന്നെ എല്ലാവരും അറിയും. ഒരു സ്ഥലം വരും, മുൻകൂട്ടി പറഞ്ഞ് പേടിപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ ഇതുപോലെ ഒരുപാട് അപവാദങ്ങളും തിരിച്ചും മറിച്ചൊന്നും വരത്തില്ല. ഇവിടെ കിബന്ധം ഉണ്ടെങ്കിലൊന്നും അതിൽ തന്നെ പല പക്ഷങ്ങൾ, അത്തരം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇനിയില്ല. പൊതുവെ എളുപ്പമാണെന്നർത്ഥം. ഇത്രയും പ്രക്രിയകൾ മനസ്സിലായവർക്ക് എളുപ്പമാണ്. ആദ്യം ഹകാരാന്തത്തിൽ വരുന്ന എന്താണ്? ലഹ് ധാതു. ലഹ് ആസ്വാദനേ ധാതു. ലേഢി, അതിന്റെ രൂപം അങ്ങനെയാണ്. ലേഢി, ലീഢ, ലിഹന്തി, അങ്ങനെയാണ് അതിന്റെ രൂപങ്ങൾ പോകുന്നത്. അത് നമ്മൾ പഠിക്കും. ധാതു നമ്മൾ ധാതുക്കളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ദശലകാരങ്ങളും പഠിക്കും, പ്രധാനപ്പെട്ട എല്ലാ രൂപങ്ങളും പഠിക്കും. അത് കഴിയുമ്പോൾ പിന്നെ ധാതുവിന്റെ രൂപങ്ങളെ കുറിച്ച് യാതൊരു സംശയവും വരാത്ത രീതിയിൽ നമ്മളെല്ലാം മനസ്സിലാക്കും. ലേഢീതി ലിട്ട്, ആസ്വദിക്കുന്നവൻ. ലിഹ ആസ്വാദനം എന്ന് പറയുമ്പം ഇത് കർത്തരി കിപ്പാണ്. കർത്തരർത്ഥത്തിൽ കിപ്പ് പ്രത്യേകം വരികയാണ്. കിപ്പ് പ്രത്യേകത്തിന്റെ പ്രത്യേകത എന്താണ്? ധാതുത്വമാണ്. സർവാപഹാരി ലോകം സംഭവിക്കുന്നു. ഒന്നും അവിടെ കാണത്തില്ല കിപ്പ് വന്ന. അല്ല, ഇനി നമ്മൾ ഇവിടെ തന്നെ പഠിക്കും, ഭരന്തത്തിൽ തന്നെ പഠിക്കും. ഇപ്പൊ ലിഹ് എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് കിപ്പ് വന്ന് കൃതന്തമായി കൃത്ത സമാസപ്രകാരം പ്രാതിസഞ്ജ വരുമ്പോഴത്തേക്കും അതെങ്ങനെ തന്നെ ഇരിക്കും? ലിഹന്ന് തന്നെ ഇരിക്കും. ധാതു എന്തോ അങ്ങനെ തന്നെ ഇരിക്കും. ഇത് കിപ്പ് വരുന്നതിന്റെ ഒരു പ്രത്യേകതയാണ്. കിപ്പ് വന്നു കഴിഞ്ഞാൽ ധാതുവിന്റെ പരത്തിൽ പിന്നീട് ഒന്നും കാണത്തില്ല. അതേസമയം അത് കൃതന്തവുമാകും. പ്രത്യേകലോപേ പ്രത്യേക ലക്ഷണം. ഇപ്പൊ ലിഹ് എന്ന് പറയുന്നത് കൃതന്തവുമാണ്, പ്രാതിവിധി സംജ്ഞയുണ്ട്. അതിൽ നിന്ന് സ്വാതി പ്രത്യയങ്ങൾ പരത്തിൽ വരുമ്പോൾ ലഹ് സൂന്നിരിക്കും. ലഹ് സൂന്നിരിക്കുമ്പോൾ നമ്മൾ പഠിച്ച സൂത്രം വരും. ഹൽഞാഭ്യോ ദീർഘാസുദിശ്യ പ്രക്തഹൽ പ്രകാര സുലോപിച്ചു. സുലോപിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുവരും? ഏ സൂത്രം പ്രവർത്തിക്കും? പ്രത്യേകലോപേ പ്രത്യേക ലക്ഷണം വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ഗുണം കിട്ടും? പദസഞ്ജ വരും. സുലോപിച്ചു കഴിഞ്ഞാൽ പ്രത്യേകലോപയെ പ്രത്യേക ലക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ പദസഞ്ജ വരും. ഇപ്പൊ ലിഹ് ലേ ഹകാരം എന്ന് പറയുന്നപ്പോ എന്തായി? പദാന്തത്തിലായി. ലിഹ് ലഹകാരം പദാന്തത്തിലാകുമ്പോഴാണ് അടുത്ത സൂത്രം. ഹോ ഠഹ ഹസ്യ ഠഹസ്യ ജലി പദാന്തേച്ച. ഹകാരത്തിന് ഠകാരം വരുന്നു ജല്ല് വരവിരിക്കുമ്പോഴും പദാന്തത്തിന്. ഇവിടെ എന്താണ്? ജല്ലാണോ വരവിരിക്കുന്നത്? പദാന്തമാണോ? പദാന്തം. നേരിട്ട് വിധിച്ചിരിക്കുകയാണ്. ഹാക്കി ഠാ വിധിച്ച സംഗതി വളരെ എളുപ്പമാണ്. ഹായുടെ സ്ഥാനത്ത് എന്തുവരും? ഠാ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുമ്പ് പഠിച്ച ഹൽസന്ധി പഠിച്ച രണ്ട് സൂത്രങ്ങളിലൂടെ വരുന്നത് ഏതൊക്കെയാണ്? പദാന്തത്തിൽ ഠായിരുന്നു കഴിഞ്ഞാൽ മുമ്പ് പഠിച്ച രണ്ട് സൂത്രം ജലാഞ്ജസോ അന്തേ, പിന്നെ വാവസാനി ജസ്തു ചർത്തും എന്ന് പറയും. ജസ്തു വരുമ്പോ ജ ബ ഗ ഡ, ചർത്തു വരുമ്പോ ച ട താവ് ആണല്ലോ. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് ജസ്തു വന്ന രൂപ, ചർത്തും വന്ന രൂപ, ചർത്തും. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ജസ്തും. ലിട്ട് ലിട്ട്, മനസ്സിലായല്ല. അകാരത്തിന് നേരിട്ട് ഠകാരം വിധിച്ചു, ജസ്തുവും ജാത്തവും വന്നു. ആണ് പറഞ്ഞു ഹൽസന്ധിയിലെ സൂത്രങ്ങൾ ഓർത്തിരുന്ന നല്ലത്. ലട്ട് ലഡ് രണ്ട് രൂപം വന്നു. രണ്ട് രൂപം എന്തുകൊണ്ടാവുന്നത്? വാ അവസാനേ വികല്പമായിട്ട് വന്നു. ലിഹ് ഒന്നിരിക്കുമ്പോ സൂത്രം വരും. സൂത്രം എന്തുകൊണ്ട് വരുന്നില്ല? ഹോഠ പദസഞ്ജ എന്തുകൊണ്ടില്ല? ഇവിടെ ഭസഞ്ജയുണ്ടോ? ഇവിടെ ഭസഞ്ജയുണ്ടോ എന്നാ ചോദ്യം. ഉണ്ടോ ഇല്ലയോ? എന്തുകൊണ്ടില്ല? ആ അസർവനാമസ്ഥാനം വരമിരിക്കുമ്പോഴാണ് സ്വാദിഷു അസർവനാമസ്ഥാനേഷു സ്വാദിഷു അജാദിഷു കപ്രത്യാവധി യാദിഷു അജാദിഷു കപ്രത്യാവധിഷു സ്വാദിഷു അസർവനാമസ്ഥാനേഷു പൂർവം ഭവ അസർവനാമസ്ഥാനത്തിലാണ് പൂർവത്തിൽ. ഇവിടെ അവന്ന് പറയുന്നത് സർവനാമസ്ഥാനമാണോ അസർവനാമസ്ഥാനമാണോ? ഏ സൂത്രം? സുടനം സദസ്യ സ്വാതി പഞ്ചവചനാനി സർവനാമസ്ഥാന സജ്ഞാനിസ്യു അക്ലീബസ്യ. അല്ല ഓർത്തിരിക്കണം. അപ്പൊ ഇവിടെ പരത്തിൽ ഔവിരിക്കുമ്പം ഇവിടെ ലിഹിന് പദസഞ്ജയില്ല, ഭസഞ്ജയും ഇല്ല. ലിഹ് ഔ ലിഹവും ലിഹ് ജസ് ലിഹ കൂട്ടിച്ചേർക്കുക, വേറൊന്നും ചെയ്യാനില്ല. ലിഹ് അം ലിഹം ലിഹ് ഔ ലിഹവും ലിഹ ലിഹ സംബോധനയിലാണെങ്കിലോ ഹേ ലിഹ് ഹേ ലിഹ് സൂന്നിരിക്കുമ്പം എന്തായിരുന്നു? അല്ലെങ്കിൽ അഭ്യുദുർഗാസുസ്യവൃത്തം ഹൽ പോയി, പിന്നെ ഹോഠ ജസ്റ്റ് ചർത്തും വന്നുവരും. ഹേ ലിഹ് ഹേ ലഡ് ഹേ ലഡ് വരുന്നു. ഹേ ലിഹു ഹേ ലിഹ ലിഹം ലിഹോ ലിഹ ലിഹ ലിഹ് ഭ്യാം എന്നിരിക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഓട വരും. എന്തുകൊണ്ട്? ഏ ജലാദിയാണോ? പദസഞ്ജയുണ്ടോ? പദസജ്ഞയുണ്ടോ? പദസജ്ഞ ഇവിടെ ഉണ്ടോ? ഏ യജിഭം ഏ ഏ സൂത്രം? സ്വാദിഷു അസർവനാമസ്ഥാനമാണ്. പരത്തിൽ ഹലാതിയിരിക്കുന്നു, പൂർവത്തിന് പദസഞ്ജ വരും. ഉണ്ടോ? അസർവനാമസ്ഥാനത്തിൽ ഹലാദി പരത്തിലിരുന്നാൽ പൂർവത്തിന് പദസജ്ഞ. ജല്ല് പരത്തിലുണ്ടോ? അതുമുണ്ട്. അപ്പൊ എന്തായാലും എന്തുവരും? ഹോഠ വരുന്നു. ഹോഠ വന്നു കഴിഞ്ഞാൽ അടുത്തോടെ സൂത്രം വരും. ജസ്തു വന്നു കഴിഞ്ഞാൽ എന്തുവരും? ജസ്തും വന്നു കഴിഞ്ഞാ ചെറുത്തും വരും. ഇവിടെ അവസാനമല്ല, അവസാന സംജ്ഞ വിധിക്കുന്ന സൂത്രം അവസാന സംജ്ഞ വിധിക്കുന്ന സൂത്രം വിരാമ അവസാനം. ഇവിടെ വിരാമമല്ല. ജസ്തും വന്നു കഴിഞ്ഞാൽ എന്തുവരും? ചവിതിയിലിരിക്കും. ഇവിടെ പദസഞ്ജയാണോ ബസഞ്ജയാണോ? ബസഞ്ജ പദസഞ്ജ ബസഞ്ജ. ഏ സൂത്രപ്രകാരം? യജിഫം. അതുകൊണ്ട് ഏ സൂത്രം വരും? അതുകൊണ്ട് ഏ സൂത്രം വരുന്നു? ഒന്നും വരുന്നില്ല. പേടിക്കുന്ന എന്തിനാ? അറിയാമെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമുണ്ട്. ലിഹേ ഒന്നും വരാനില്ല. ഇവിടെ നോക്കി അറിയത്തില്ലേ ഒന്നും വന്നിട്ടില്ല എന്ന്. ലഡ്ഭ്യാം ഏ എല്ലായിടത്തും അതല്ല പറഞ്ഞു. ഇവിടുത്തെ പ്രത്യേകതാണ് അജാദികളിൽ ഒന്നും ചെയ്യാനില്ല, ഹലാദിയിലാണ് സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നത്. പഞ്ചമിയിൽ ലിഹഹ ലഡിഭ്യാം ജസ്വം ലഡ്ഭ്യഹ ലിഹഹ ലിഹോഹോ ലിഹാം. വർഷവും അദ്ദേഹം എന്നിട്ട് വരുമോ? എന്തുകൊണ്ട് വർഷവുമില്ല? ലിഹി ലിഹോഹോ ലി ഹ് സൂന്ദരിക്കും. ആദ്യം അത് വരും ഹോട്ട വന്നു കഴിഞ്ഞാൽ എന്തുവരും? ജലാഞ്ജിസോ അന്തേ ലേഡ് സൂന്ദരിക്കും. മേസൂത്രം വന്നത് അല്ല അല്ല, മുമ്പ് പഠിച്ച സൂത്രം വന്നു കഴിഞ്ഞു. ഇവിടെ അതിന് നോക്കിയാൽ കാണാം വന്നിരിക്കുന്നു. ഡഹ സിദ്ധുട്ട് എന്തുവരുന്നു? ധുട്ട് വന്നു. പരത്തിൽ സകാരമിരിക്കുന്നു, പൂർവത്തിൽ ഡായിരിക്കുന്നു, അപ്പൊ ധുട്ടാകും വരും. പഠിച്ചിട്ടുണ്ടോ ഡഹ സിദ്ധുട്ട്? അത് വികല്പമാണ്. ലഹ ഡഹസി ധുട്ട് വന്നു കഴിഞ്ഞാൽ ധുന്റെ പരത്തിൽ സായിരിക്കും. ഏത് സൂത്രം വരും? ഹരിച്ച വന്നു, തകാരം വന്നു. തകാരത്തിന്റെ പൂർവത്തിൽ ഡായിരിക്കും. ഏത് സൂത്രം വരും? തകാരത്തിന്റെ പൂർവത്തിൽ തകാരത്തിന്റെ പൂർവത്തിൽ ഡായിരിക്കും. എന്ത് വരുമെന്നാ പറഞ്ഞത്? ഷ്ടുനാഷ്ടു വരുമോ? പിന്നെ വദാന്താട്ട് ഓർണ നിഷേധിക്കും, അതിന് വരാൻ പറ്റില്ല. പിന്നെ എന്താ വരുന്നത്? ഖരിച എന്ന് വരും. ഖരിച രണ്ടു ഗുണം വരും. വേണമെങ്കിൽ ഒന്ന് എഴുതി കാണിച്ചു കൊടുക്കും. വികല്പമായിട്ട് ഖരിച വരുന്നു. ലഹ് സു ഒരിടത്ത് മനസ്സിലാക്കിയാൽ പിന്നെ എല്ലായിടത്തും ഇതുപോലെ വരും. ലഹ് സു കോട്ടാവുന്നപ്പോ എന്തായി? ലഡ്സു. പിന്നെ ജസ്തു വന്നപ്പോ എന്തായി? ലഡ്സു. ധുട്ട് വരുമ്പോ എന്തായി? ലഡ്ധുട്ട്. സൂവിനാണ് ദുട്ടു വരുന്നത്. ആദ്യ അവയവമായിട്ട് വരും, സകാരത്തിന്റെ പൂർവത്തിൽ വരും. ധൂലധു ശേഷിക്കും. ഇനി ധൂന് ഖരിജപ്രകാരം ചർത്തും വന്നിട്ട് ത് ആയി. ലഡ് ത് സു ഇനി പൂർവത്തിലുള്ള ഡകാരത്തിന് ഖരിജ ചർത്തു വന്നപ്പോ എന്തായി? ലേട്ട് തേസു. ഇനി ദുട്ട് വരാത്ത പക്ഷം ലേട് സു എന്നിരിക്കുന്നു. ദുട്ട് വരാത്ത പക്ഷത്തിൽ ലേട് സു. അവിടെ ചർത്തും വന്നിട്ട് ലേട്ട് സു. ലേട്ട് സു എന്നുള്ളതിന് ചർത്തും വന്നിട്ട് ലേട്ട് സു. അങ്ങനെ രണ്ട് രൂപ ലേട്ട് തേസു ലേട്ട് സു. നമ്മൾ പഠിച്ച സൂത്രങ്ങളേ ഉള്ളൂ, പുതിയ സൂത്രം ഒന്നേ ഉള്ളൂ. ഹോട്ട അത് ശരിയായി. ഡഹസി ധുട്ടാണ്, ഠഹ അല്ല. ഡഹസി ധുട്ട് അടുത്ത് വരുന്നത് ദുഹ് പ്രപൂരണേ എന്ന ധാതു. പശുവിനെ കറക്കുന്നവൻ ആണ് ദുഃഖ്. ഗാം ദുഃഖ് ഭീതികോ ദുഃഖ്, കുറവക്കാരൻ. ദുഹ് അതല്ല, ദുഃഖാണ് ദുഹ്. ഇതല്ല സാധനം. ദുഗ്ധി ദുഗ്ധ ദുഹന്തി. അതാണല്ലോ ഇപ്പൊ ശ്രദ്ധിക്കാൻ പോകുന്നു. എങ്ങനെ എങ്ങനെ തൂവ ദുഃഖ് ദുഹ ദുഹെന്ന് അവസാനിക്കാൻ സുബന്ധത്തില് ദുഹഹ എന്ന് വരാം, അങ്ങനെയൊക്കെ വരാം. ദുഹേ അങ്ങനെ വരാം. അജാതികളിരിക്കുമ്പോൾ സുബന്ധമായി വരുമ്പോൾ എന്തുവരും? ഈ സൂത്രം പ്രവർത്തിക്കുന്നു ദ ആദേർ ധാതോർ ഘഹ ഘ വരും. ജലി പദാന്തേ ച ഉപദേശേ ദാദേർ ധാതോർ ഹസ്യ ഘഹ. ഇവിടെ പറയുന്നു ഉപദേശത്തിൽ തന്നെ ദകാരം ആദിയിലുള്ള ധാതുവിന് ഹകാര ധാതുവിന്റെ ഹകാരത്തിന് ഖകാരം വരും. ഉപദേശത്തിലെന്ന് പറഞ്ഞാൽ ദുഹ്, അതാണ് ഉപദേശം. ഏതൊക്കെയാണ് ഉപദേശങ്ങൾ? ഉപദേശങ്ങൾ ഏതൊക്കെയാണ്? ധാതുസൂത്ര ഗണോണാദി വാക്യലിംഗാനുശാസനം ആഗമപ്രത്യയ ആദേശ ഉപദേശ പ്രകൃതി. അങ്ങനെ അല്ലാതെ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? ധാതു പ്രാതിപദിക പ്രാതിപദിക നിപാത പ്രത്യയ പ്രത്യവഹാര സൂത്ര ആഗമ ആദേശങ്ങൾ. അപ്പൊ അതിൽ ആ ഉപദേശത്തിൽ ധാതുപാഠത്തിൽ ദകാരം ആദിയിലുള്ള ധാതുക്കൾ, അതാണ് ഇപ്പോൾ ഇവിടെ എഴുതി കാണിച്ച ദുഹ് ധാതു. ദുഹാണ് ഉപദേശം. അങ്ങനെ ഉപദേശത്തെന്ന് പറഞ്ഞാൽ പിന്നീട് ഇതിനൊക്കെ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ നോക്കണ്ട, ധാതു വാടത്തി നോക്കുക. അവിടെ ദകാരമാതിയിലുള്ള ധാതുവാണെങ്കിൽ അതിൻ്റെ ഹകാരത്തിന് ഘാവരും. എപ്പോ? ജല്ല് പരമിരിക്കുമ്പോഴും പദാന്തത്തിനും. ഇവിടെ ദുഹ് ധാതുവിൽ നിന്ന് കിപ്പ് വരും. സർവാപഹാര ലോപം സംഭവിക്കുന്നു. ദുഃഖം എന്ന് പറയുന്ന അപ്പൊ കൃതന്തമായി പ്രാതിസഞ്ജ വന്നു, സൂ വന്നു, ഹൽമ്യാഭ്യോദുർഗാസുസ്യാവൃത്തമൽ സൂലോപിച്ച് ദുഃഖം ധരിക്കുമ്പോൾ ഈ സൂത്രം പറയുന്നത് ഉപദേശത്തിൽ, അതായത് ധാതുവിലൊന്ന് എടുത്താൽ മതി. ധാതുവിന്റെ ആദ്യം ധകാരമായിരുന്നാൽ അതിന്റെ ഹകാരത്തിന് ഖകാരം വരും. ജല്ല് വരം ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പദാന്തത്തിൽ. ഇവിടെ എന്താ പദാന്തം? എങ്ങനെ എങ്ങനെ? പ്രത്യയലോകേ പ്രത്യയലക്ഷണം പദാന്തമായി. ഇപ്പൊ ദുഹ് എന്ന് പറയുന്നത് എന്തായി മാറി? ദുഃഖ് എന്നായി. ഇപ്പൊ ഹകാരത്തിനെ ഖകാരമായി മാറ്റിയെടുത്ത് ഇനി ആദ്യത്തെ ധകാരത്തിന് ധകാരമാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത സൂത്രം. ഏകാച്ചോ ബേശോ ഭഷ് ജഷന്തസ്യ സിദ്ധോഹോ. എല്ലാം കടുപ്പമുള്ള അക്ഷരങ്ങളാണ്. ഏകാച്ചോ ബേശോ ഭഷ് ജഷന്തസ്യ സിദ്ധോഹോ. പല്ലെല്ലാം നല്ല ഉറപ്പിച്ചുകൊണ്ട് വേണം പറയാൻ. എന്താണ് പറയുന്നത്? ധാത്തു അവയവസ്യ ഏകാച്ചോ ജഷന്തസ്യ ബാച്ചോ ഭഷ് സ്വേ ദ്വേ പദാന്തേച. ഈ സൂത്രം വിധിക്കുന്നത് ബസ്സിന് ഭഷ് വിധിക്കുകയാണ്. അതാദ്യം ഓർത്തിരിക്കുന്നു, അറിഞ്ഞിരിക്കുന്നു. ബസ്സിന് ഭഷ് യഥാസംഖ്യ വരും. ബസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ബ ല ഡ ദ. ഭഷ് എന്ന് പറയുമ്പോഴോ ഭഞ്ഞ് ഖഡ ധഷ്. എത്ര എണ്ണം വരും? നാലെണ്ണം. അപ്പൊ ഈ ബസ് എന്ന് പറയുമ്പോൾ വർഗാക്ഷരങ്ങൾ ഏത്? മൂന്ന്. ഭഷ് എന്ന് പറയുമ്പോഴോ ഇതോർത്താൽ മതി, മൂന്നിന് നാല് വരും. മൂന്നിന് നാല് വരുന്നു. അതായത് ഇവിടെ ഏതാണ്? താ ധ ദ മൂന്ന്. അതിന് നാല് വരുമ്പോൾ എന്തുവരും? താ ധ ദ ധ വന്നു. അപ്പൊ എന്തായി? ധു ഘ എന്നല്ലേ നേരത്തെ ഇരുന്നു, അതിനെന്ത് വന്നു? ധു ഘ എന്നായി. ധു ഘ വന്നോ? ജസ്തു ചർത്തും വരുമ്പോ അവസാനത്തെ ഖന് ജസ്തുവും ചർത്തവും വരുമ്പോ ദുഗ് ദുക്ക് ധൂക്ക് ദുക്ക്. മനസ്സിലായല്ലേ? ആദ്യം ദുഹ് എന്നിരുന്നു. ഹകാരത്തിന് ദാദേർ ദാതുർ ഖ നേരിട്ട് എന്ത് വിധിച്ചു? ഖ വിധിച്ചു. ഏകാച്ചോ ബെസോ ബഷ് ജഷന്തിസ് ധോഹോ എന്ത് ചെയ്തു? ദകാരത്തിന് ചതുർത്ഥത്തെ വിധിച്ചു. അപ്പൊ എന്തായി? ധു ഘ എന്നായി. രണ്ടും ഘോഷാക്ഷരങ്ങളായി, നാലാമത്തെ അക്ഷരങ്ങളായി. ആദ്യയിലെയും അവസാനത്തെയും നാലാമത്തെ അക്ഷരമാകുമ്പം അവസാനത്തെ അക്ഷരത്തിന് പദാന്തമായതുകൊണ്ട് ജസ്തവും ചർത്തവും വരും. അപ്പോൾ ധുഖ് ധു ഗ്. അപ്പോൾ ദുഃഖ് എന്നിരുന്നത് പാടെ മാറിപ്പോയി. ഈ ഹകാരത്തിന് ഖകാരം വിധിക്കാതിരുന്നെങ്കിൽ എന്തുവന്നിനെ? ഖകാരത്തിന് ഖകാരത്തെ വിധിക്കാതിരുന്നെങ്കിൽ എന്തുവന്നിനെ? യെസ്, ഹകാരത്തിന് ഖകാരത്തെ വിധിക്കാതിരുന്ന ഹോട്ട വരും. ഹോട്ടയുടെ അപവാദമാണ് എന്ത്? ദാദേർ ധാതോർ ഖ. ഹോട്ട എന്താ പറഞ്ഞത്? ഹകാരത്തിന് പദാന്തത്തിൽ ഠ വരുമെന്ന്. ദാദേർ ധാതോർ ഖ എന്താ പറയുന്നത്? ഹകാരത്തിന് ഖ വരുമെന്ന്. അപ്പൊ ഈ സൂത്രത്തിൽ വരുന്ന കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദുഃഖം തരുന്നു, ഹകാരത്തിന് ഖകാരം വന്നു, പൂർവ്വത്തിലെ ധകാരത്തിന് ചതുർത്ഥം വന്നു, അവസാനത്തെ ചതുർത്ഥത്തിന് ജസ്തുവും ചർത്തവും വന്നു, രണ്ടിടവും വന്നു. ഇനി ആ സൂത്രത്തിന്റെ അർത്ഥം നോക്കണം. സൂത്രത്തിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്ന? വൃത്തിയിൽ ധാത്വവേദസ്യ ഏകാച്ച ജഷന്തസ്യ ബെസു ബഷ് സേ ദ്വേ പദാന്തേച. ഇതിത്രയും ഒരുമിച്ചെടുക്കണം. ധാത്വ അവയവസ്യ ഏകാചഹ ജഷന്തസ്യ ബസ്സിന്റെ വിശേഷങ്ങളാണ്. ബസ്സിനാണല്ലോ ഭഷു വരുന്നത്. ഇവിടുത്തെ ബസ് എന്ന് പറയുന്ന ഏതാണ്? ഇവിടുത്തെ ബസ് ഏതാണ്? ദാ. അതിനെ വിശേഷിപ്പിക്കുകയാണ്. ഒന്നെന്താണ്? ധാതുവിന്റെ അവയവമായിരിക്കണം. ഏകാച്ചഹ ഏകാച്ചായിരിക്കണം. ജഷന്തമായിരിക്കണം. അന്ത്യത്തിൽ ജക്ഷി വേണം, ഇതെല്ലാം അവിടെ ഉണ്ടല്ലോ. ധാത്വ അവയവസ്യ ഏകാഗ്രഹ. ഇവിടെ ഈ ധാത്വ അവയവം എന്ന് വെച്ചാൽ ദുഃഖിനെയാണ് പറയുന്നത്. ദുഃഖം എന്ന് പറയുന്നത് ഏത് ധാതുവിന്റെ അവയവമാണ്? ദുഃഖധാതുവിന്റെ അവയവം ദുഃഖാവോ? ആവോ? ദുഃഖധാതുവിന്റെ അവയവം ദകാരമാകാം, ഉകാരമാകാം, ഹകാരമാകാം. ദുഃഖധാതുവിന്റെ അവയവം ദുഃഖാവോ? ആകാം. എങ്ങനെ? വ്യപദേശിവത് ഭാവേന, വ്യപദേശിവത് ഏകസ്വ. ഒന്നിനെ തന്നെ അതിന്റെ അവയവമൊന്നും പറയാം വേണ്ടി വന്നാൽ. വാസ്തവത്തിൽ ദുഃഖ ദുഃഖിന്റെ അവയവമല്ല, പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ദുഃഖിനെ തന്നെ അതിന്റെ അവയവമായിട്ടെടുത്തു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറെ സ്ഥലത്ത് ആവശ്യമായിട്ട് വരും. ധാത്വ അവയവം എന്ന് പറയുന്നു. അപ്പൊ ധാത്വ അവയവമായ ഏകാച്ചായിരിക്കുന്ന ജഷന്തമായി ദുഃഖ്, അതിന്റെ ബസ്സിന് ബഷ് വരും. എപ്പോഴോ സ സേ എന്ന് വെച്ചാൽ സ പരമിരിക്കുമ്പോൾ അതിന് ഉദാഹരണം ഇനി വരും. ധ്വേ എന്ന് പറഞ്ഞാൽ ധ്വ പരമിരിക്കുമ്പോൾ അതൊക്കെ തിങ്ങന്തത്തി വരും. പിന്നെ ഇവിടെ പദാന്തേച്ച, അതാണ് ഇവിടെ സേ ധ്വേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇപ്പൊ ഇവിടെ ആവശ്യമില്ല പദാന്തത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ പദാന്തമാണ്, അതുകൊണ്ട് ബസ്സിന് ബഷ് വന്നു. അപ്പൊ ഇത്രയും ഓർത്താൽ മതി, ബസ്സിന് ബഷ് വന്നു, അത്രയെങ്കിലും ഓർത്തിരിക്കുക. ബാക്കി ഈ ധാതു എന്ന് പറയുന്ന ധാതുവിന്റെ ഏകാച്ച ധാതു എന്ന് പറയുന്നതിന് പകരം ധാതു അവയവം ഏകാച്ച എന്ന് പറഞ്ഞത് ഇതിനൊക്കെ ആവശ്യം പിന്നീട് വരും. ജഷന്തോ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. എന്തുകൊണ്ട്? ജഭഞ്ഞ് ഘടദഷ് അതിൽ വന്നല്ലോ. ഇപ്പൊ ജഷന്തമായല്ലോ. ബസ്സിന് ഭക്ഷ വന്നു. ഹകാരത്തിന് ഘ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്ത് വന്നത്? ജഷന്തമായത്. ഇത് ഈ സൂത്രങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താണ്? ഈ മൂന്ന് സൂത്രത്തിന്റെയും പ്രത്യേകത എന്താണ്? എന്ന് പറഞ്ഞാലും പോരാ. എന്നാ പറഞ്ഞ ശരിയാണ്, പക്ഷെ അത് പോരാ, അത് പോരാ. അതിനും കണ്ണിന്റെ മുമ്പിൽ കാണുന്ന ചില സത്യങ്ങളെ നമ്മൾ അവഗണിക്കാറുണ്ട്. ത്രിപാദിയിലെ സൂത്രങ്ങളാണ് ഇത്. അതുകൊണ്ട് ദാദേർ ദാദോ ഖ എന്ന് പറയുന്ന ആദ്യം പ്രവർത്തിക്കും. പൂർവം പ്രതി പരശാസ്ത്രം അസിദ്ധം. അപ്പോ ആ സൂത്രം പ്രവർത്തിച്ചിട്ട് ഹകാരത്തിനെ ഖകാരമാക്കും. അപ്പോൾ ഏകാച്ചോ ബസോ ബഷ് ജഷന്തോ നോക്കുമ്പോൾ ഇതെന്താണ്? ജഷന്തമാണ്. മനസ്സിലായോ? ആദ്യത്തെ സൂത്രം 32, അത് ദാദേ ഖ എന്ന് പറയുന്ന 32, അത് വന്നിട്ട് ഹകാരത്തിന് എന്താക്കി? ഖായാക്കി. 37-ാമത്തെ സൂത്രം എന്ന് നോക്കുമ്പോൾ അവിടെ എന്താ കാണുന്നത്? ഹായാണോ ഖായാണോ? ഖായാണ് കാണുന്നത് അല്ലേ. പൂർവത്തിന് പരമസിദ്ധം എന്ന് പറഞ്ഞാൽ എന്താണോ? അതെങ്ങനെ? പൂർവത്തിന് പരമസിദ്ധം, പരത്തിന് പൂർവം സിദ്ധം. അപ്പോ പരസൂത്രം നോക്കുമ്പോൾ അവിടെ ഹകാരത്തിന് ഘ വന്നു. അപ്പൊ അത് നോക്കുമ്പോൾ ഇവിടെ എന്താണ്? ജഷന്തമാണ്. ഏകാച്ചോ ബസോ ബഷ് ജോ നോക്കുമ്പോൾ ജഷന്തമാണ്. അപ്പൊ അതിലത് പ്രവർത്തിക്കും. ബസിന് ഭഷ് വരും. ഈ സൂത്രം പല സ്ഥലത്തും ഇനി ആവശ്യം വരുന്നതാണ്. തിങ്ങന്ത പ്രകടനത്തിലൊക്കെ ആവശ്യം വരുന്ന സൂത്രമാണ്. പിന്നെ ജസ്തു ചേർത്തും വന്നിട്ട് ദുഃഖ രണ്ടു രൂപം വരുന്നു.